തത്പുരുഷ സമാനാധികരണ കർമ്മധാര സംഖ്യാപൂർവദ്വിഗു സമാഹാരേ ദ്വിഗുർദ്വന്ദ്വശ്ച നപുംസകം സ്യാത്. ഇവിടെ പഞ്ചഗവം എന്ന് പറയുന്ന ശബ്ദമാണ്. പഞ്ചാനാം ഗവാം സമാഹാര. ആദ്യമര സൂത്രം തത്പുരുഷ സമാനാധികരണ കർമ്മ. തത്പുരുഷൻ സമാനാധികരണമായി വന്നാൽ അതിന് വരുന്ന മറ്റൊരു പേരാണ് കർമ്മധാരൻ. സമാനാധികരണം എന്ന് പറയുന്നത് നേരത്തെ ഒന്ന് പൂർവകാലൈക സർവജരത്പുര നവ കേവലാഹ സമാനാധികരണേന എന്ന് പറയുന്ന ഒരു സൂത്രം നമ്മൾ പഠിച്ചു. അതൊക്കെയാണ് നോക്കുന്നത്. പൂർവകാലൈക സർവജരത് പുരാണനവ കേവലാഹ സമാനാധികരണേന എന്ന സൂത്രം. ആ സൂത്രം മുതല് ഈ പാദത്തിന്റെ അന്ത്യം വരെ സമാനാധികരണേന വരുന്നുണ്ട്. അവിടെ മുതല് തത്പുരുഷന് കർമ്മധാരയ സത്യം വരും. എല്ലാ സൂത്രങ്ങളിലും തത്പുരുഷനിൽ എവിടെ സമാനാധികരണം വരുന്ന അവിടെ അതിന് കർമ്മധാരയ സത്യം വരും. അവിടെ പുരാണമീമാംസകാഹ ജരന്നയ്യായികാഹ പഠിച്ചതാണ്. അതൊക്കെ കർമ്മധാരയുമാണ്. ജരൻ ആണ് നൈയായികനുമാണ്, പുരാണനാണ്. ഇങ്ങനെയെല്ലാം വരുന്നിടത്ത് പിന്നെ സപ്തഋഷി കർമ്മധാരയാണ്. സപ്ത ആണ് ഋഷിയുമാണ്, പക്ഷെ അത് സപ്ത്ഞയാണ്. അപ്പോൾ അങ്ങനെ വരുന്നിടത്തെല്ലാം സമാന അധികരണത്തിൽ വന്നു കഴിഞ്ഞാൽ സമാന അധികരണം എന്നുള്ള ഞാൻ അവിടെ പറഞ്ഞു. എന്താണ് വാച്യേകത്വം? വാച്യ ഒന്നായിരിക്കുക. രണ്ട് ശബ്ദങ്ങൾ കൂടി ചേർന്ന് ഒരർത്ഥത്തെ പറയുമ്പോൾ അതിന് വാച്യേകത്വം വരും, ഏകവാച്യമാണ്. അത് സമാന അത് സമാ ശബ്ദങ്ങളിൽ സമാനാധികരണം വരുന്നു, അർത്ഥം ഒന്നാകുമ്പോൾ. ഭിന്ന പ്രവൃത്തി നിമിത്താനാം ശബ്ദാനാം ഏകസ്മിൻ അർത്ഥേ വൃത്തി സമാനാധികരണീയം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഭിന്ന പ്രവൃത്തി നിമിത്തങ്ങളുള്ള ശബ്ദങ്ങൾ എന്താണ് ഒന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നിൽ വന്നു കഴിഞ്ഞാൽ എന്തുവരും? അത് സമാനാധികരണം. പ്രവൃത്തി നിമിത്തം എന്ന് വെച്ചാൽ വാച്യതാവച്ഛേദകം. വാച്യതാവച്ഛേദകം ഭിന്നമായിരുന്നു. ഗോശബ്ദത്തിന്റെ പ്രവൃത്തി നിമിത്തം എന്താണ്? ഗോത്വം. ഗോത്വം എന്ന് പറഞ്ഞാൽ വാച്യതാവച്ഛേദകം. ഗോ എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ വാച്യമായി ഗോ ജീവി. അതിലെന്തോരും വാച്യത. അതിന്റെ അവച്ഛേദം എന്തായി? ഗോത്വം. അതിനാണ് എന്ത് പറയുന്നത്? പ്രവൃത്തി നിമിത്തം. അതുകൊണ്ട് രണ്ടുണ്ട്, പ്രവൃത്തി നിമിത്തവും വ്യുത്പത്തി നിമിത്തവും. അപ്പോ പ്രവൃത്തി നിമിത്തം എന്ന് പറയുന്നത് ഗോശബ്ദത്തില് ഗോശബ്ദത്തിന്റെ അർത്ഥമായി നമ്മൾ ഗോവിനെ സ്വീകരിക്കുന്നു. എന്തുകൊണ്ട്? ഗോശബ്ദത്തിന്റെ പ്രവൃത്തി നിമിത്തം ഗോവിലാണ്. ഗോശബ്ദത്തിന്റെ പ്രവൃത്തി നിമിത്തം ഗോവിലാണ്. കാരണം അവിടെ പ്രവൃത്തി നിമിത്തം എന്ന് പറയുന്നത് വച്ചിത അവച്ഛേദകം അത് ഗോവിലാണ്. പക്ഷെ ഗോശബ്ദത്തിന്റെ വ്യുത്പത്തി നിമിത്തം എന്ന് പറയുന്നത് എന്താണ്? ഗച്ഛതീരി ഗോ. വ്യുത്പത്തി നിമിത്തം അനുസരിച്ച് ഗോശബ്ദത്തിന്റെ അർത്ഥം ആണ് ഗോജീവി എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഗച്ഛതീരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനുമാകും. അപ്പൊ അവിടെ ഗോശബ്ദം ഗോ എന്ന് പറയുന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതിന് വ്യുത്പത്തി നിമിത്തം എടുക്കാൻ പറ്റില്ല. പിന്നെ എന്തിനെടുക്കാൻ പറ്റുമോ? പ്രവൃത്തി നിമിത്തത്തെ എടുക്കാം. അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. ചില സ്ഥലങ്ങളിൽ വ്യുത്പത്തി നിമിത്തം എടുക്കാം. കരോതീരി കർത്ത. അവിടെ കർത്ത എന്ന് പറയുന്നതിൻ്റെ വ്യുത്പത്തി അങ്ങനെയാണ്, ചെയ്യുന്നവൻ. അതിന് വേറെ അർത്ഥമില്ല. അപ്പോൾ അവിടെ വ്യുത്പത്തി നിമിത്തം എടുക്കാം. പക്ഷെ എല്ലായിടത്തും അത് പറ്റില്ല. അപ്പോൾ ഇവിടെ പ്രവൃത്തി നിമിത്തം പൊതുവേ സ്വീകരിച്ചിരിക്കുന്ന പ്രവൃത്തി നിമിത്തമാണ്. പ്രവൃത്തി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യുത്പത്തി കൂടി ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പ്രവൃത്തി നിമിത്തങ്ങൾ ഭിന്നമായിരിക്കും. ശബ്ദങ്ങൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവിടെ ആ ശബ്ദത്തിന് സമാനാധികരണിയുണ്ടെന്ന് പറയും. സമാനം അധികരണം യയോഹോ തേ സമാനാധികരണേ പതേ. തേ അസ്യസ്ഥ, അതാണ് ഇവിടുത്തെ സമാനാധികരണം എന്ന് പറയുന്നത്. സമാനാധികരണം എന്ന് പറയുന്ന ആദ്യം വിഗ്രഹിക്കുന്നത് സമാനം അധികരണം. സമാനം എന്ന് വെച്ചാൽ ഏകം, അധികരണം എന്ന് വെച്ചാൽ വാച്യം. സമാനം എന്ന് പറഞ്ഞാൽ ഏകം. ഉദാഹരണമായിട്ട് എടുക്കുക നീലോത്പലം, നീലം ഉത്പലം, അതാണ് നീലം ഉത്പലം. അപ്പോൾ അവിടെ വസ്തു ഒന്നേ ഉള്ളൂ, ശബ്ദങ്ങൾ ഉണ്ട്. അപ്പൊ സമാനം എന്ന് പറഞ്ഞാൽ ഏകം. എന്താണ് ഏകം? അധികരണം. അധികരണം എന്ന് പറഞ്ഞാൽ എന്താ? വാച്യം. അവിടെ എന്താണ് വാച്യം? ആ വസ്തു പുഷ്പം. ഇപ്പൊ സമാനം ഏകം അധികരണം വാച്യം യയോഹോ, ഏത് രണ്ട് ശബ്ദങ്ങൾക്കാണോ ഉള്ളത്, ഏത് ശബ്ദത്തിന്? നീലത്തിനും ഉത്പലത്തിനും. അതുകൊണ്ട് അതിനെ സമാനാധികരണം എന്ന് പറയും. ഇവിടെ സമാനാധികരണം എന്ന് പറയുന്നത് സമാസത്തിന്റെ വിശേഷമാണ്, കർമ്മധാരയത്തിന്റെ. കർമ്മധാരയം എന്ന് പറയുന്നതിനോട് ആ സപ്നയോട് അഭേദമായി പറഞ്ഞിരിക്കുകയാണ് സമാനാധികരണമെന്ന്. അപ്പൊ പിന്നെ ഇവിടെ സമാനാധികരണം എന്ന് പറഞ്ഞാൽ എന്താണോ, സമാന അധികരണം ഉള്ള സമാസമൊന്നായി. അപ്പോൾ സമാനാധികരണ ശബ്ദത്തിൽ നിന്ന് പിന്നെ മത്തുർത്തിയെ പ്രത്യേകം വന്നു, അർഷാദിഭ്യോ അച്ച് വന്നിട്ടാണ് പിന്നെ സമാനാധികരണമാകുന്നത്. ഇവിടെ രണ്ട് സ്റ്റെപ്പാണ്. ആദ്യം സമാനം അധികരണം ഏകം വാച്യം യയോഹോ തേ സമാന അധികരണേ പദേ, രണ്ട് പദങ്ങൾ. അപ്പം അത് നീലോത്പലത്തിൽ വന്നു അങ്ങനെ പറയുമ്പോൾ. പിന്നെ ഇവിടെ അതിനല്ല പറയുന്നത്, ഇവിടെ പറയുന്നത് എന്താണ്? സമാനാധികരണ സമാസത്തെയാണ്, കർമ്മധാരേനെയാണ് പറയുന്നത്. അപ്പൊ കർമ്മധാരേനെ വിശേഷിപ്പിക്കുക അങ്ങനെ പറയും. അങ്ങനെ സമാനാധികരണം ഏതൊരു സമാസത്തിനാണോ ഉള്ളത്, സമാനാധികരണം യസ്യ സമാസസ്യ എന്നാണ്. ആ സമാസത്തിനെ പറയുമ്പോൾ വീണ്ടും ആ സമാനാധികരണത്തിൽ നിന്ന് അർഷാദി അച്ച് വന്നിട്ട് സമാനാധികരണം എന്ന് പറയുമ്പോൾ കർമ്മധാരയെ സമാസം എന്നാവും. അതാണ് അതിൻ്റെ പ്രക്രിയ. നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കുമ്പോൾ എന്താണ്? നീലോത്പലം പോലെയുള്ള സമാസങ്ങൾക്ക് കർമ്മധാരയൻ എന്നുള്ള സപ്തയുണ്ട്. അപ്പം അത് 1, 2, 42 അതായത് ഈ സമാസങ്ങൾ എല്ലാം ഇവിടെ പറഞ്ഞു വരുന്നത് രണ്ടാം അധ്യായത്തില് ഒന്നാം പാദത്തിലാണ്. തുടർന്നും പോകുന്നുണ്ട് നമ്മളുടെ സമാസങ്ങൾ മനസ്സിലാക്കി വരുന്നത്. അപ്പോ ഈ കൂട്ടത്തിലല്ല ഈ സമാസ സജ്ഞ. നേരത്തെ ഒന്ന് തത്പുരുഷ ദിഗുസ്ഥ ഇതെല്ലാം തുടർച്ചയായിട്ട് വരികയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്ന ഇത് ഏകസഞ്ജ്ഞാധികാരമാണ്. ആ കടാര ഏകസഞ്ജ്ഞ കടാരാഹ കർമ്മധാരി എന്ന് പറയുന്ന സൂത്രത്തിന് മുമ്പ് വരെ ഒന്നിനൊരു സംജ്ഞയെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് തത്പുരുഷ പറഞ്ഞിട്ട് ദ്വിഗുസ്ഥ എന്ന് പറഞ്ഞത്. തത്പുരുഷന് ദ്വിഗുസഞ്ജ ബാധിക്കാൻ പാടില്ല. അപ്പൊ തത്പുരുഷന് തന്നെ ദിഗുവും വരും. അതിന് സംഖ്യാപൂർവ്വ ദിഗു എന്ന് പറഞ്ഞപ്പോൾ ആ ദിഗുസഞ്ജ ഏത് തത്പുരുഷന് എണ്ണം വന്നു. അപ്പൊ ഇവിടെ പഞ്ചഗവധന ആ തത്പുരുഷനുമാണ് ദിഗുവാണ്. ഇനി ഇതിന് കർമ്മധാരയ സഞ്ജ കൂടെ വരും. അത് വരുന്നതിന് ദോഷമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഏകസഞ്ജാധികാരത്തിലല്ല, പുറത്താണ്. പുറത്തായതുകൊണ്ട് ഇവിടെ എവിടെ സമാനാധികരണം വരുന്നു അതിനി വേറെ എന്ത് സംജ്ഞ ഉണ്ടായിരുന്നാലും ശരി അതിനെന്ത് വരാം? കർമ്മധാരയും വരും, സംജ്ഞയും വരാം. അതുകൊണ്ടിപ്പോ എവിടം പോലാണോ അത് തുടങ്ങുന്നത്, പൂർവകാലിക സർവജര പുരാണ നവ കേവല സമാനാധികരണേന എന്ന് പറയുന്ന ആ സൂത്രം തുടങ്ങി തുടർന്ന് വിധിക്കുന്ന എല്ലായിടത്തും എന്ത് വരും? സമാനാധികരണം വരും. അവിടെ എല്ലായിടത്തും എന്ത് വരും? ഈ സൂത്രം തത്പുരുഷ സമാനാധികരണ കർമ്മധാരയ എന്നൊരു സൂത്രം വന്നിട്ട് കർമ്മധാരയെ സംജ്ഞവിധിക്കും. സ്വാമി, അപ്പൊ ദിഗു എന്ന് പറയുന്നിടത്തെല്ലാം ദിഗു തത്പുരുഷൻ എന്നാണ് അർത്ഥം അല്ലേ? ദിഗു തത്പുരുഷൻ. അതേപോലെ കർമ്മധാരയെ തത്പുരുഷൻ എന്ന് പറയേണ്ട കാര്യമില്ല അല്ലേ? പറയാം. അല്ല, അത് പുറത്താണെന്ന് പറയുമ്പോൾ കർമ്മധാരയെന്ന് മാത്രം പറഞ്ഞാൽ പോരെ? കർമ്മധാരയെന്ന് പറയുന്ന ഈ കർമ്മധാരയൻ എവിടെ വരുന്ന ബൗറി വരുമോ? ഇല്ല. എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു തത്പുരുഷ സമാനാധികരണ കർമ്മ? പക്ഷെ ബൗറിയില് സമാനാധികരണമുണ്ട്, പക്ഷെ കർമ്മധാര ഇങ്ങനെ പീതം അമ്പരം സപീതാംബരം അവിടെ സമാനാധികരണമുണ്ട്. പീതവും അമ്പരവും രണ്ടും ഉള്ള ആരാണ്? ഒരാള് തന്നെ. ആ അതാണ്. അപ്പൊ സമാനാധികരണം ഉള്ളിടത്ത് എല്ലായിടത്തും എന്ത് വരത്തില്ല? കർമ്മധാരയും വരത്തില്ല. അത് പിന്നെ എവിടെ വേണം? തത്പുരുഷനിൽ വേണം. അപ്പൊ തത്പുരുഷനിൽ സമാന കർമ്മധാരയും വന്നു. അപ്പൊ ആ ഒരു ശബ്ദം കാണുമ്പോൾ സപ്തൈഷയ അതിനൊക്കെ തത്പുരുഷൻ എന്ന് പറയാം. പിന്നെ എന്താണ് ദിഗു എന്ന് പറയാൻ പറ്റില്ല, അത് വേറെ. ദിഗു എവിടെ വരത്തുള്ളൂ? അവിടെ സംഖ്യപൂർവ്വത്തിലാണല്ലോ. തദ്ധിതാർത്ഥ ഉത്തരപദ സമാഹാര ഇതപ്രകാരം ഇരിക്കുന്ന സൂത്രത്തിലെ എന്ത് വരൂ? ദിഗുസഞ്ജ വരത്തുള്ളൂ. പിന്നെ പക്ഷേ അവിടെ എന്ത് വരാം? കർമ്മധാരയും വരാം. കർമ്മധാരയ അങ്ങനെയൊക്കെയാണെങ്കിലും സമയത്തെ കർമ്മധാരയൻ ഈ ആകടാരാദേകാസംജ്ഞാനുള്ളതിന് പുറത്തുള്ള സംജ്ഞാണെന്ന് പറഞ്ഞ അർത്ഥം എന്താ? പുറത്ത് സംജ്ഞ എന്ന് പറഞ്ഞത് ഈ സമാസത്തിന്റെ കൂട്ടത്തിൽ വിധിച്ചതിന്റെ കൂട്ടത്തിൽ ഇപ്പോ തത്പുരുഷ നേരത്തെ വന്നു, അത് കഴിഞ്ഞ് സംഖ്യാപൂർവ്വ അല്ല ദിഗുസ്ഥ അവിടെയാണ് ഈ സൂത്രം കൊടുക്കുകയാണെങ്കിൽ തത്പുരുഷ സമാനാധീന കർമ്മധാര എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് തത്പുരുഷ ദിഗുസഞ്ജ ഇല്ലാതെ പോകും. ദിഗുന്ന് പിന്നെ പറയാൻ പറ്റില്ലല്ലോ, കാരണം ഇത് ബാധിക്കത്തില്ലേ മറ്റ് സംജ്ഞകളെ? പിന്നെ സമാസഞ്ജയെ ബാധിക്കില്ലേ? സമാസഞ്ജയും ബാധിച്ചു കളയും, പ്രശ്നമാകും. കാരണം എന്തുകൊണ്ട്? ഏകസഞ്ജ അധികാരമാണ്, വേറെ പല സംജ്ഞകളെയും ബാധിക്കും. ആ സംജ്ഞയിൽ വിരിച്ചിട്ടുള്ള മറ്റ് സംജ്ഞകളെല്ലാം ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഇത് പുറത്ത് പറഞ്ഞു എന്ന് വെച്ചാൽ അപ്പൊ ഇതിനെവിടെയും ചെല്ല, എവിടെയാണോ അത് വിധിച്ചിരിക്കുന്നത് അവിടെ ചെല്ല, അവിടെ വേറെ ഏത് സംജ്ഞയുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പൊ തത്പുരുഷ സമാനായ കർമ്മധാര എന്ന് പറഞ്ഞിരിക്കുന്നത് തത്പുരുഷ ഉള്ളിടത്തും പ്രവർത്തിക്കും, ദിഗുസഞ്ജ ഉണ്ടെങ്കിലും പ്രവർത്തിക്കും, സമാസഞ്ജ ഉണ്ടെങ്കിലും പ്രവർത്തിക്കും, എല്ലാം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞു. സ്വാമി, ദിഗു എന്ന് പറഞ്ഞാൽ തൽപുരുഷൻ ഉള്ളിടത്ത് മാത്രം പ്രവർത്തിക്കൂ, കർമ്മധാര എന്ന് പറഞ്ഞാൽ തൽപുരുഷൻ ഇല്ലാത്തടത്തും പ്രവർത്തിക്കും. ദിഗു എന്ന് പറഞ്ഞാൽ തൽപുരുഷൻ ഉള്ളിടത്ത് മാത്രം പ്രവർത്തിക്കൂ, കർമ്മധാര എന്ന് പറഞ്ഞാൽ തൽപുരുഷൻ ഇല്ലാത്തടത്തും പ്രവർത്തിക്കും. അത് പറ്റില്ല. അതുകൊണ്ടല്ലോ ഇവിടെ പറഞ്ഞു തത്പുരുഷ സമാനാധികരണ കർമ്മധാര എന്നല്ലേ പറഞ്ഞിരിക്കുന്നു. അപ്പൊ എങ്ങനെ വേറൊരിടത്ത് പോകുന്നു? വേറൊരിടത്തും പോകാൻ പറ്റില്ല. അല്ലാതെ സമാനാധികരണ കർമ്മധാര എന്ന് പറഞ്ഞാൽ എവിടെ പോകും? ബഹുപ്രീണും പോവും. അത് പറ്റത്തില്ല. തത്പുരുഷ സമാനാധീന കർമ്മധാര എന്ന് പറയുമ്പം തത്പുരുഷനിൽ സമാനാധികളോടത്ത് കർമ്മധാരയും വന്നിരിക്കും എന്ന് പറഞ്ഞാൽ അത് എവിടെ മുതൽ പ്രവർത്തിക്കും? എവിടെ മുതൽ? പൂർവകാലിക സർവജര പുരാണ നവ കേവലാഹ അവിടെ മുതലേ പ്രവർത്തിക്കും. മനസ്സിലായ? പഠിച്ചല്ലേ സൂത്രം? ആർക്കും കേട്ട ഓർമ്മ പോലുമില്ല. അത് പഠിക്കുന്നുണ്ട്, സിദ്ധാന്തമതി ആയതുകൊണ്ട്. അല്ല, അങ്ങനെയൊക്കെയാണെങ്കിലും തത്പുരുഷ സമാനാധികരണ കർമ്മധാര എന്ന് പറയുന്ന ഈ സൂത്രം ഇവിടെ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. യാതൊരു പ്രയോജനവുമില്ല. ഈ സൂത്രം ഇവിടെ കൊടുത്തുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പിന്നെ എന്തിന് ഇവിടെ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതായത് ഒരു സപ്ഞാസൂത്രം എന്ന് പറയുന്നത് അത് എവിടെയാണോ പ്രവർത്തിക്കുന്നത് അതിന് സപ്ഞാദേശം എന്ന് പറയും. സപ്ഞാദേശത്തിലാണ് അതിനെ കൊണ്ടുവരുന്നത്, സഞ്ജാപ്രകരണം ഒഴികെയുള്ളിടത്ത്. സഞ്ജാപ്രകരണത്തിൽ ആദ്യം നമുക്ക് സന്ധി ചെയ്യുന്നതിന് ആവശ്യമുള്ളതിനെയൊക്കെ പ്രത്യേകം കൊടുത്തു. പിന്നെ നമ്മൾ കാണുന്നത് ഈ ഇതൊരു സപ്ഞാസൂത്രങ്ങളെല്ലാം വരുന്ന എവിടെയായിരിക്കും? ആ സപ്ഞാദേശത്തിൽ. അത് ആ സപ്ന ഉപയോഗിച്ചൊരു കാര്യം ചെയ്യുന്നിടത്താണ് വരുന്നത്. ഇവിടെ ഈ കർമ്മധാരയെ സപ്ന ഉപയോഗിച്ചൊരു കാര്യം ചെയ്യുന്നില്ല ഇവിടെ. അതുകൊണ്ട് ഈ സൂത്രം ഇവിടെ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെ ഇനി കൊടുക്കണം അല്ല, പറയണം. എന്താണോ അങ്ങനെയല്ല, ഇത് വേണം. എന്തുകൊണ്ട്? ഇത് കർമ്മധാരയനാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതെവിടെ കൊടുക്കണമായിരുന്നു? അതില്ലല്ലോ അല്ലോ സിദ്ധാന്തം. ദിക്സംഖ്യ സപ്ഞായാം അവിടെ കൊടുക്കണമായിരുന്നു. ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആശയക്കുഴപ്പമുണ്ടോ? എന്തായി പറഞ്ഞിരിക്കുന്നു? ഇപ്പൊ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന എന്താണ്? ദിക്സംഖ്യ സപ്ഞായാം സപ്ത വിഷയ അത് തത്പുരുഷനല്ല എന്ന് തോന്നുന്നു, കർമ്മധാരനല്ല. പക്ഷെ നമ്മൾ പൂർവകാലിക സർവജന അവിടെ ആ സൂത്രം പഠിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു സൂത്രമുണ്ട് അത് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സൂത്രം ഇവിടെ കൊടുക്കണം, അതറിയാൻ വേണ്ടിയാണെങ്കിൽ എവിടെ ദിക്സംഖ്യ സപ്ഞായപ്പോ അവിടെ മനസ്സിലാക്കും എന്താണ് പൂർവേഷു കാമ്യശമി, ഇത് തത്പുരുഷനാണ്, ഇത് കർമ്മധാരേനുമാണ്. അങ്ങനെ ഒരു ബോധം ഉണ്ടാവും. അല്ല, ഇതിന്റെ ഇടയ്ക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തിനാണെന്ന് ചിന്തിക്കുന്നവർക്ക് ആശയക്കുഴപ്പമുണ്ടാവും. എല്ലാവർക്കും ഉണ്ടാകത്തില്ല. എന്തിനിതുകൂടെ കൊടുത്തു? ഇത് ഈ പ്രകടനത്തിൽ ഇതിന്റെ ആവശ്യം വരുന്നത് പുമ്മത് കർമ്മധാരയ ജാതീയ ദേശീയേഷു എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട്. സിദ്ധാന്തവതി നമ്മൾ വരുമ്പോൾ അത് പഠിക്കും. ആ പുമ്മത് കർമ്മധാരയ ജാതീയ ദേശീയേഷു എന്ന് പറയുന്നിടത്താണ് ഈ സൂത്രം സിദ്ധാന്തമതി കൊടുത്തിരിക്കുന്നത്. ഈ സൂത്രം പറഞ്ഞിട്ട് തത്പുരുഷ സമാനാധീന കർമ്മധാരയെ പറഞ്ഞിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? പുമ്മത് കർമ്മധാരയ ജാതീയ എന്ന് വെച്ചാൽ ഈ സൂത്രത്തിന്റെ ദേശം അതാണ്. ഏത് വേറെയുണ്ട്, സ്വരപ്രക്രിയയിലൊക്കെ ഉണ്ട് കർമ്മധാര അനിഷ്ഠ എന്നൊക്കെ പറഞ്ഞ സൂത്രങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഈ സൂത്രം പ്രവർത്തിക്കണം. പുമ്മത്വത്തിന് കർമ്മധാരയത്തിന് കർമ്മധാരയന് പുമ്മത്വം ഇരിക്കുന്ന ഭാഗങ്ങളുണ്ട്. പൂർവ്വത്തിന് കൃഷ്ണ ചതുർദശി കൃഷ്ണാച ചതുർദശി മഹാനവമി മഹതി നവമി മഹാനവമി ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് പൂർവത്തിന് പുമ്മദ്ഭാവം വിധിക്കുന്നതാണ് ഈ സപ്നയെ ആശ്രയിച്ചുകൊണ്ട് വിധിക്കുന്ന കാര്യം. അതാണ് എന്താണ് പുമ്മത് കർമ്മധാരയ ജാതീയ ദേശീയേഷു നമ്മൾ പഠിക്കുന്ന സൂത്രമാണ്. അവിടെ ഒരു കാര്യം കർമ്മധാരനെ ആശ്രയിച്ച ഒരു കാര്യത്തെ വിധിക്കുന്നു. അവിടെയാണ് ഈ സൂത്രം വരേണ്ടത്. സിദ്ധാന്തമതി ഈ സൂത്രം ഇവിടെ കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് യാതൊരു സാങ്കത്യവുമില്ല. വൃത്തിയും എഴുതിയില്ല. സപ്ഞാസൂത്രമായതുകൊണ്ട് അറിയാമല്ലോ സ്പഷ്ടം. സ്പഷ്ടം എന്ന് പറഞ്ഞാൽ വൃത്തി എഴുതത്തില്ല, അതിന്റെ ആവശ്യമില്ല. ഏത് എവിടെ? അത് സംഖ്യാപൂർവ ദിഗു അനുവർത്തിക്കേണ്ട, അതായത് അതിന്റെ നമ്പർ എത്രയാ? മറ്റേതിന്റെ നമ്പർ എത്രയാ? അപ്പൊ എവിടെ കിടക്കുന്നു? രണ്ടും ഇവിടെ കിടക്കുന്നു. അതുമല്ല, ഇവിടെ അനുവർത്തിക്കുന്നതിന് സമാനാധികരണം വരുന്ന എവിടുന്ന? ആ, അവിടെ തന്നെ സമാനാധികരണം വരുന്നുണ്ട്. സമാസം വിധിക്കുന്ന ഈ പാദത്തിന്റെ അവസാനം വരെയുന്നുണ്ട്. അതായത് ദിക്സംഖ്യ സ്വപ്നായാം, അവിടെ എവിടുന്നാ സമാനാധികരണം വന്നത്? മുമ്പിൽ നിന്ന് വന്നു. തദ്ധാർത്ഥ ഉത്തരവ് സമാഹരേജ പൂർവത്തിൽ നിന്ന് വരും. അവിടെ സമാനാധികരണം വരാൻ ആണ് ആ സൂത്രമുള്ളത്. അത് ഏതാധ്യായത്തിൽ? രണ്ടാം അധ്യായത്തിൽ ഒന്നാം പാദ. ഇതിവിടെ കിടന്ന് ഒന്നിൽ രണ്ട്. ഇവിടെ കൊണ്ടുവച്ചെന്ന് വിചാരിച്ച് ഈ സമാനാധികരണം താഴോട്ട് പോകത്തില്ല. അത് അഷ്ടാധ്യായ ക്രമത്തിലേ പോകും. ലോ സിദ്ധാന്തമതിയുടെ കർമ്മത്തിൽ താഴോട്ടും മേളിലോട്ടൊന്നും പോകത്തില്ല. ഈ സൂത്രത്തിലൂടെ പറയുന്നതിന് യാതൊരു സാങ്കത്യമില്ല. അങ്ങനെ പറയേണ്ടിയിരുന്നെങ്കിൽ ഇവിടെ പറയണേ, ഇവിടെ ദിക്സംഗി സപ്ഞായ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാം ഇവിടെ മുതൽ കർമ്മധാരേനാണ് എന്ന് മനസ്സിലാകും. എന്നുവെച്ചാൽ സമാസദേശത്തിലല്ലാതെ ഒരു സമാസം പറഞ്ഞിട്ട് പ്രയോജനം ഇല്ല. ഇതെന്തിനൂടെ പറഞ്ഞു? എന്നാലും അത് എഴുതിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ പഠിക്കണം, അറിയണം. അറിയുന്നതല്ലാണ്, അത് വേറെ കാര്യം. എന്താണ് കർമ്മധാരേണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നതല്ലാണ്. അത് ഈ സൂത്രങ്ങളുടെ ക്രമം, ലോകസിദ്ധാന്തയിലെ ക്രമത്തിൽ ഇതാവശ്യമില്ലാത്തതാണ്. സ്വാമി നേരത്തെ പറഞ്ഞനുസരിച്ച് പുമ്പദ്ഭാവം വരണനെ കുറിച്ച് പറഞ്ഞില്ലേ? പുമ്പദ്ഭാവം വരണം. അപ്പൊ ഈ വിജയാദശമി എന്ന് ഹിന്ദിക്കാരെഴുന്ന തെറ്റാണല്ലേ? വിജയദശമി എന്ന് മലയാളികൾ എഴുതുന്നതാണല്ലേ ശരി? ഹിന്ദിയിൽ അങ്ങനെ എഴുതുന്നു. അവിടെ എല്ലാ പുസ്തകത്തിലും അങ്ങനെയാണ്. അത് പിരിച്ചെഴുതിയിരിക്കുകയാണെങ്കിലോ? പിരിച്ച് ഒരേ വര വന്നേ ഉള്ളൂ മോള്. അതുമല്ല, ഹിന്ദിയിലെ നിയമമാണെങ്കിലോ? അവര് പറയും ഹിന്ദിയില് അതാണ് നിയമം എന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും? സംസ്കൃതത്തിലെ നിയമം ഇത് തന്നെ. അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഇത്രയേ ഉള്ളൂ. അത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നുള്ളതാണ്. ഒരു അറിയാതെ ആണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, അറിഞ്ഞുകൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇവിടെ പഞ്ചകവും പഞ്ചാനാം ഗവാ സമാഹാര എന്ന് വിഗ്രഹിക്കുന്നു. കാരണം ഇത് സമാഹാരാർത്ഥത്തിലാണ് ഇത് വരുന്നത്. പഞ്ചാനാം ഗവാ സമാഹാരം എന്ന് വെച്ചാൽ സമൂഹം, അഞ്ച് ഗോക്കളുടെ ഒരു കൂട്ടം. ഒരു സ്ഥലത്ത് അഞ്ച് പശുക്കൾ കൂടി നിൽക്കുന്നു, അപ്പോൾ പറയുന്നു പഞ്ചഗവം. ആ സമൂഹത്തെ പറയുകയാണ്. അങ്ങനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ പറയുന്നു സംഖ്യാപൂർവോ ദിക്കു തദ്ധിതാർത്ഥ ഇത്യേത്ര ഉക്ത ത്രിവിധ സംഖ്യാപൂർവോ ദിക്കു സന്യാസ്യാത്. തദ്ധിതാർത്ഥ ഇത്യേത്ര എന്ന് പറഞ്ഞാൽ ഉത്തരപദ സമാഹാരിജ എന്ന് പറയുന്ന ഈ സൂത്രത്തിൽ ഉക്ത ത്രിവിധ പറഞ്ഞ മൂന്ന് തരത്തിലുള്ള സമാസങ്ങൾ, അതിൽ സംഖ്യാപൂർവ ദിഗു, സംഖ്യപൂർവത്തിൽ വന്നാൽ ദിഗു, ഏത് പൂർവത്തിൽ വന്നാൽ അല്ല ദിക്, ദിക് പൂർവത്തിൽ വന്നാൽ അത് ദിഗു അല്ല, കേവലം സംഖ്യാപൂർവത്തിൽ വന്നാൽ ദിഗു സഞ്ജവരി എന്നുവെച്ചാൽ ഇത് ദിഗു സഞ്ജവിരിക്കുന്ന സൂത്രമാണ്. നേരത്തെ ഒരു സൂത്രം വന്നു ദിഗു സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അത് പറയുന്ന എന്താണ് ദിഗുവും തത്പുരുഷൻ തന്നെ എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ദിഗു സഞ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക സഞ്ജാധികാരമായതുകൊണ്ട് ഇവിടെ തത്പുരുഷ സഞ്ജ ഇല്ലാതെ വരും. കാരണം അതിന്റെ കൂട്ടത്തിലാണ് പറഞ്ഞിരിക്കുന്നു. അപ്പോ ഇവിടെ ദിഗു സഞ്ജ വിചരിക്കുന്നു. അപ്പൊ പഞ്ചാന ഗവാനാം സമാഹാര എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് വരും? ദിഗു സഞ്ജ വരും. ദിഗുസഞ്ജ വന്നു കഴിഞ്ഞാൽ അടുത്ത് പറയുന്നു ദിഗുരേകവചനം. ദിഗ്വർത്ഥ സമാഹാര ഏകവസ്യ. ഈ സൂത്രത്തിലൊരു വാർത്തികമുണ്ട്, സമാഹാര ഗ്രഹണം കർത്തവ്യം. ആ വാർത്തികത്തിന്റെ അർത്ഥം കൂടെ ചേർത്താണ് വൃത്തി എഴുതിയിരിക്കുന്നത്. വാർത്തി ഇവിടെ പറഞ്ഞിട്ടില്ല. സമാഹാര ഗ്രഹണം കർത്തവ്യം എന്ന് പറയുന്ന വാർത്തികത്തിന്റെ അർത്ഥം വൃത്തിയിൽ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ദിഗ്വർത്ഥ സമാഹാര ഏകവസ്യ, ദിഗ്വർത്ഥത്തിലുള്ള സമാസം അത് സമാഹാരമായി വരുമ്പോൾ എന്തുവരുന്നു? ഏകവത്, ഏകമാകും എന്നർത്ഥം. എന്നുവെച്ചാൽ ഏകവചനം എന്നർത്ഥം. അത് ഏകവചനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് ഏകവചനം എന്നുള്ളതാണ്. ഏകം ഭക്തിയിൽ ഏകവചനം, അത് ഒന്നാകും. എന്നുവെച്ചാൽ ദിവോദന ബോധനങ്ങൾ കാണത്തില്ല എന്നർത്ഥം. അപ്പൊ പഞ്ചാനാം ഗവാം സമാഹാരം എന്ന് വിഗ്രഹിച്ച അതുകൊണ്ടാണ്. കാരണം ഇവിടെ സമാഹാരാർത്ഥമാണ്. സമാഹാരമായതുകൊണ്ട് എന്താണ് ദിഗുരേകവചനം പ്രകാരം ഇത് ഏകവചനേ വരത്തുള്ളൂ. ഇതിന് ദിവോദന ബോധനങ്ങൾ വരത്തില്ല. ഏതിന്, ഏതിനാണ് ഏകവചനം എന്ന് പറയുന്നത്? ആ സമസ്ത പദത്തിൽ നിന്ന് ഏകവചനേ വരും. അതിന്റെ ഘടകപദങ്ങൾ എങ്ങനെയാണ്? പഞ്ചാനാം ഗവാം, അതൊക്കെ ബഹുവചനത്തിലാണ്. ഇവിടെ പറയുന്നത് ഏതിന് ഏകവചനം വരുമെന്നാണ് പറയുന്നത്? ദിഗു സമാസത്തിന്. എന്നുവെച്ചാൽ പഞ്ചാനാം ഗവാം സമാഹാര എന്ന് ലഘു വിഗ്രഹം നടത്തി. അലഘു വിഗ്രഹം എങ്ങനെ? പഞ്ചൻ ആം ഗോ ആം എന്ന് വിഗ്രഹിച്ചു കഴിയുമ്പോൾ അവിടെ സംഖ്യാപൂർവ ദിഗു, ദിഗുരേകവചനം, തദ്ധാർത്ഥ ഉത്തരവ് സമാഹാര സമാസം എല്ലാം വന്നു കഴിയുമ്പം പിന്നെ ഇതിൽ നിന്ന് പരത്തിലേതേ വരത്തുള്ളൂ? സു മാത്രമേ വരത്തുള്ളൂ, ഏകവചനേ വരത്തുള്ളൂ. പ്രത്യേകം പറഞ്ഞതുകൊണ്ട് കൃത സമാസച്ച് പ്രാതിസഞ്ജ, പിന്നെ സുബോധാതു പ്രാതിപതികോ പ്രമാനിഷ്ഠ സമാസനം സംഖ്യ ദിക്സംഖ്യയെ സംഖ്യപൂർവത്തിൽ പോയി. അതുകൊണ്ടു പഞ്ച ഗോ, പിന്നെ അതെല്ലാം വന്നു. പിന്നെ എന്താ ഒന്നുകൂടെ വരുന്നത്? ഗോരദ്ധിതലുകി കൊണ്ടുവരും, സമാസാന്തം വരും. എന്താ ടച്ച്? അത് ആദ്യം തന്നെ വരും. മനസ്സിലായി? സമാസ സമകാലം തന്നെയാണ് എന്ത് വരുന്നത്? സമാസാന്തം. അത് മനസ്സിലാക്കിക്കൊള്ളും. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ പഞ്ചൻ നഗാരം പോയി, പഞ്ച ഗോ ടച്ച്, പഞ്ചഗവ, പഞ്ചഗവ എന്ന് വന്നു. ഇവിടെ ഏകവേനെ വരത്തുള്ളൂ. സു വന്നു. സ നപുംസകം, അടുത്ത സൂത്രം. സമാഹാരേ ദ്വിഗുർദ്വന്ദ്വശ്ച നപുംസകം സ്യാത്. സമാഹാരത്തിൽ ദ്വിഗുവും ദ്വന്ദ്വനും, ദ്വന്ദ്വനും ഉണ്ട് സമാഹാരം. അത് നമ്മൾ പഠിക്കും. രണ്ടിനും നപുംസകമേ വരത്തുള്ളൂ. എന്നുവെച്ചാൽ പുല്ലിംഗും സ്ത്രീലിംഗവും വരത്തില്ല. നോസം വന്നു കഴിഞ്ഞാൽ പഞ്ചകവയിൽ നിന്ന് സു വരുമ്പോ എന്തോരം പഞ്ചകവം അമിപൂർവ പഞ്ചകവം, ബാക്കി ജ്ഞാനം പോലെ തന്നെ. നമ്മൾ നേരത്തെ ഒരു ശബ്ദം പഠിച്ചിട്ടുണ്ട്, പഞ്ചഭു. എന്താ ഇങ്ങനെ? പഞ്ചഭി ഗോഭി ക്രീത പഞ്ച ഗു. സ്വാമി, അതിന്റെ ബാലമനോരമയില് പഞ്ചഭി ഗോഭി ക്രീതോ പഞ്ചഗുഹു എന്നായിരുന്നു. പഞ്ചഭി ഗോഭി ക്രീതോ പഞ്ചഗുഹു എന്നായിരുന്നു. ക്രീതഹ എന്നെ വേണ്ടേ? ആ അത് മിസ്റ്റേക്കാണ്. ക്രീതഹ എന്ന് വേണം. ബാലമനോരമയിൽ അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ട്. ക്രീതഹ എന്ന് വേണം. പ്രിന്റിംഗ് മിസ്റ്റേക്ക് പോലെ അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ട്. അത് ഈ ബാലമനോരമ എഴുതി വളരെ കാലം കഴിഞ്ഞ് പ്രിന്റ് ചെയ്തതാണ്. പ്രിന്റ് ചെയ്തപ്പോൾ അതിനകത്ത് വളരെയധികം പിന്നെ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത് വളരെ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചാണ് ഈ പുസ്തകങ്ങൾ. ഒരുപാട് തെറ്റുകൾ ഒഴിവാക്കി. എന്നാലും ഒരുപാട് തെറ്റുകളുള്ള ഒരു ഇതാണത്. അപ്പോ അവിടെ എന്താ സംഭവിച്ചത്? പഞ്ചഭി ഗോപി ക്രീത ഉപസർജനാർത്ഥത്തിൽ അവിടെ ഹർസം വന്നു. ആ അവിടെ ക്രീതാർത്ഥത്തിൽ ടക്ക് പ്രത്യം വന്നു. തേന ക്രീതം സംസ്കൃതം ഭക്ഷ ടക്കാണ്, അണ്ണല്ല. അണ്ണെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ തിരുത്തി പോകണം. പഞ്ചസു കപാലേഷ് സംസ്കൃത പുരോടാശ സംസ്കൃതം ഭക്ഷ. അവിടെ അണ്ണ വന്നു, ഇവിടെ ക്രീതപ്രത്യമാണ്. തേന ക്രീത എന്ന് പറയുമ്പോ ടക്ക് എന്നാണ്. ടക്ക് പ്രത്യം വന്നു. അതിനെന്ത് ചെയ്തു? അതിന് ലുക്ക് വന്നെങ്ങനെ? അദ്ദേഹത്തെ പൂർവാദ്യഗോ ലുകസജ്ഞായ പ്രകാരം അതിന് ലുക്ക് വരും. അതൊരു വിഭാഗം പ്രത്യയങ്ങളാണ്, അവിടെ വരത്തുള്ളൂ. അർഹീയ പ്രത്യയങ്ങളെന്ന് പറയും. സംസ്കൃതം ഭക്ഷാഹ, അവിടെ ദിഗോർ ലുക അനുപത്തിയെ വരും. പ്രാഗ്ദീവ്യ ദിപ്രത്യയങ്ങൾ, അങ്ങനെയൊക്കെ തദ്ധിതത്തിൽ വരുന്ന ഓരോ ഗ്രൂപ്പ് പ്രത്യയങ്ങളുണ്ട്. അതിനൊക്കെയാണ് അവിടെ പ്രത്യേകം പ്രത്യേകം ലുക്ക് വിരിക്കുന്നു. അതിൽ പെടാത്തതാണെങ്കിൽ ലുക്ക് വരത്തില്ല പ്രത്യയങ്ങൾക്ക്. പ്രത്യയം വന്നാൽ ലുക്ക് വന്നു. ഇവിടെ എന്താണ്? ഇവിടെ സമാസാന്തമാണ്. വരുന്നത് പ്രത്യയമല്ല. ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് അവിടേക്ക്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, ഇവിടെ പറഞ്ഞു ഗോർ അതദ്ധിത ലുക്കി. എന്താ പറയുന്നത്? തദ്ധിത ലുക്ക് അല്ലെങ്കിലേ എന്ത് വരത്തുള്ളൂ? സമാസാന്തം വരത്തുള്ളൂ. അങ്ങനെയുള്ളിടത്തേ വരത്തുള്ളൂ. അവിടെയൊക്കെ തദ്ധിതന് ലുക്ക് വന്നുകൊണ്ട് സമാസം എന്താ വന്നില്ല, അതുകൊണ്ട് എന്ത് വരുന്നു, പഞ്ചഗൂ എന്ന് വന്നു. സമാസന്ധം വന്നാ എന്ത് വരും, പഞ്ചഗവ എന്ന് വരും. അവിടെ ഗോസ്ത്രീയോർ വിസർജനസ്യ ഹ്രസ്വം വന്നിട്ട് പഞ്ചഗൂ എന്ന് വന്നു. ഒരതിഥലുക്യത പറയുന്നു. തദ്ധിത പ്രത്യയം വന്ന് ലുക്കു വന്നാൽ അവിടെ ഗോശബ്ദത്തിന് ടച്ച് വരില്ല. അതദ്ധിത ലുക്കി ലുക്കു വരാതിരുന്നാലേ വരത്തുള്ളൂ. അപ്പൊ ഇവിടെ വരാം, കാരണം ഇവിടെ തദ്ധ്യപ്രത്യയം വന്ന് ലുക്ക് വരുന്നില്ല. മനസ്സിലായോ? ഗോ അതദ്ധിത ലുക്കി പറയുന്ന ഗോശബ്ദത്തിന് ടച്ച് വരും, തദ്ധിത ലുക്ക് വരാൻ പാടില്ല, കൊണ്ട് ടച്ച് വരും. പഞ്ചമി ഗോപി ക്രീത എന്ന് പറയുന്നിടത്ത് തദ്പ്രത്യം വന്നു, പക്ഷെ അവിടെ തദ്ധിത ലുക്ക് വന്നു, അതുകൊണ്ട് അവിടെ സമാസാന്തം വരികയില്ല. വന്ന പ്രത്യയം പോവുകയും ചെയ്യും. അതായത് അണ്ണിൽ അകാരം ഇരുന്നാലും ആ തന്നെ, ടച്ച് വന്നാലും എന്താണ്, ആ തന്നെ. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, ഒന്ന് പ്രത്യയം, മറ്റൊന്ന് സമാസാന്തം. മനസ്സിലായോ? ശേഷിക്കുന്നത് അകാരമാണ്. അണ്ണ് വന്നാൽ അത് പ്രത്യയം, ടച്ച് വന്നാൽ അത് സമാസാന്തം. അപ്പോ ടച്ച് വരണമെങ്കിൽ പ്രത്യയം വന്ന് ലുക്ക് വരാൻ പാടില്ല. അപ്പൊ ഇവിടെ പഞ്ചാനാം ഗവാ സമാഹാര എന്ന് പറയുന്നത് പ്രത്യയം വന്ന് ലുക്ക് വരുന്നില്ല, അതുകൊണ്ട് എന്ത് വരും, ടച്ച് വരും. അപ്പൊ പഞ്ചഗവ എന്ന് വരും, പഞ്ചഗൂ എന്ന് വരത്തില്ല. പക്ഷേ ഇത് രണ്ടും, ഈ ദിഗുവും ഈ ഹ്രസ്വം വരുന്നതും സംഗതി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എവിടെ എന്തൊക്കെ വരുമെന്നുള്ളതിന് ഒരുപാട് സൂത്രങ്ങൾ ഓർത്തിലിരുന്നാലേ പറയാൻ പറ്റും. പെട്ടെന്ന് ആരും കയറി ചോദിച്ചു കളയരുത്. നമ്മുടെ ഹാർഡ്വെയർ തേഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് ചോദിച്ചാൽ പ്രയാസമാണ്. പലയിടത്തും പല രീതിയിലാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ പൊതുവേ പറഞ്ഞിരിക്കുകയാണ്, എന്ത് സന്നപുംസകം. സന്നപുംസകം എന്ന് പറഞ്ഞാൽ സമാഹാരത്തിൽ ദിഗു, ദ്വന്ദ്വത്തിന്റെ കാര്യം പോട്ടെ, അത് നംസകമായിരിക്കും. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്, എതി ത്രിലോകി ഗണന പരാസ്യ, നൈഷതത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. കേട്ടോ, ഓർമ്മയുണ്ടോ? എതി ത്രിലോകി ഗണന പരാസ്യ. ഇവിടെ ത്രിലോകി എന്ന് പ്രയോഗിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചു. അവിടെ എന്താണ്, ത്രയാണാം ലോകാനാം സമാഹാര ത്രിലോകി എന്ന് വരും. ദിഗു ആണ്, എന്തുകൊണ്ട് സംഖ്യാപൂർവ്വ ദിഗു. സന്നമസവും വന്നിട്ട് എങ്ങനെ വരണം, ത്രിലോകം, പക്ഷെ വരാൻ പാടില്ല. അകാരാന്ത ഉത്തരപദോ ദിഗു സ്ത്രീയാം ഇഷ്ട. അകാരാന്ത ഉത്തരപദമായിട്ട് ദിഗു വന്നു കഴിഞ്ഞാൽ അത് സ്ത്രീലിംഗത്തിലായിരിക്കണമെന്നാണ്. അകാരാന്ത ഉത്തരപദ ദിഗു സ്ത്രീലിംഗത്തിലായിരിക്കണമെന്നാണ്. അകാരാന്തം ഉത്തരപദമായി വരുന്ന ദിഗു സ്ത്രീലിംഗത്തിലായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ എന്തു വന്നത്, ത്രിലോകി എന്ന് വന്നു. അപ്പൊ പഞ്ചപാത്രി എന്നും വരണ്ടേ? പഞ്ചപാത്രം. ആ, അതാണ് പറയുന്ന എന്താണ്, പാത്രാദ്യന്തസ്യ ന ത്രിഭുവനം ചതുർയുഗം. അവിടെ നിന്ന് ചതുർയുഗി എന്ന് വരത്തില്ല, അത് പാത്രാദി ഗണത്തിപ്പെടുത്തി. അതാ പറഞ്ഞ ഇത് കുഴപ്പമാണ്. പഞ്ചാനാം പാത്രാണാം സമാഹാര പഞ്ച പാത്രമെന്നേ ഒരാവും. അകാരാന്ത ഉത്തരപദമാണ്, ദിഗുവാണ്, സ്ത്രീയാമിഷ്ട. അതുപോലെ ത്രയാണാം ഭുവനാനാം സമാഹാര ത്രിഭുവനമെന്നേ വരും. അകാരാന്ത ഉത്തരപദ ദിഗു സ്ത്രീയാം ഇഷ്ട എന്ന് പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ എന്ത് വരണം, ത്രിഭുവനി. ത്രയാണാം മൂലാനാം സമാഹാര ത്രിമൂലി. അത് പാത്രാദി ഗണത്തിൽപ്പെട്ടിട്ടില്ല. ദശമൂലം പിന്നെ ത്രയാണാം കടൂനാം സമാഹാര അവിടെ എന്ത് വരും? അത് അകാരാന്തമല്ല, ഉകാരാന്തം. ത്രികടു അകാരാന്തമല്ല, ഉകാരാന്തമാണ് ത്രികടു. ദശമൂലം ഇതേപോലെ ദശമൂലവും അതൊക്കെ അങ്ങനെ വരും. അതായത് പാത്രാദി ആകൃതി ഗണമാണ്. അപ്പൊ ഇത് നമുക്ക് തീരുമാനിക്കാൻ, നേരത്തെ തീരുമാനിക്കാൻ പറ്റില്ല. എങ്ങനെയാണോ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് അത് കണ്ട് തീരുമാനിക്കണം. അങ്ങനെയാണോ അതുകൊണ്ടേ തീരുമാനിക്കാൻ പറ്റും. സനമസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എല്ലായിടത്തും അഷ്ടാനാം അധ്യായാനാം സമാഹാര അഷ്ടാധ്യായി എന്നാ വരുന്നു. പഞ്ചാനാം കുമാരീണാം സമാഹാര. പഞ്ചകുമാരി എന്ന് വരാൻ പാടില്ല. എന്തുകൊണ്ട്? പഞ്ചകുമാരി സനമുസകം. നമുസം വന്നു കഴിഞ്ഞാൽ സൂത്രം വരും ഹ്രസ്വം നമുസകേ പ്രാതിപതി. ഹ്രസ്വം വന്നിട്ട് പഞ്ചകുമാരി എന്നേ വരത്തുള്ളൂ, പഞ്ചകുമാരി എന്ന് വരത്തില്ല. ഇത് ഈ ഹ്രസ്വം ദീർഘവും വന്ന് ഇതെങ്ങനെ ഇങ്ങനെ വന്നിരിക്കുന്നത്? ഇതിനെല്ലാം വേറൊരു സാധനമുണ്ട്. ത്രയാണാം ഫലാനാം സമാഹാര എങ്ങനെ വരും? ത്രിഫല. അതെങ്ങനെ വന്നു? അകാരാന്ത ഉത്തരവദ ദ്വിഗുസ്ത്രിയാം ഇഷ്ട എന്നല്ലേ പറഞ്ഞിരിക്കുന്നു. അപ്പൊ വരാൻ പാടില്ല. ദിഗോഹോ സൂത്രമുണ്ട്, ഞീപ്പാണ് വിധിച്ചിരിക്കുന്നത്. ദിഗോഹോ എന്ന് പറയുന്ന സൂത്രം എന്താ പറയുന്നത്? ദിഗു സമാസത്തിൽ ഞീപ്പ് വിധിച്ചിരിക്കുകയാണ്. പക്ഷേ ത്രിഫല എന്നേ വരത്തുള്ളൂ, കാരണം അത് അജാദ്യദഷ്ടാപ്പ് അജാതി ഗണോ ആകൃതി ഗണോ എന്ന് അതിപ്പെടുത്തിയിരിക്കുകയാണ്. അജാദ്യത ഷ്ടാപ്പ് ചെയ്യുന്ന അജാതി ഗണത്തിൽപ്പെട്ട ശബ്ദങ്ങൾക്കെല്ലാം എന്തുവരും? ടാപ്പ്. പക്ഷെ ഇവിടെ അജാതി അകാരാന്തസ്സെന്നാണ്, ടാപ്പേ വരാവൂ. പക്ഷെ ദിഗോഹോ പറഞ്ഞിരിക്കുന്ന എന്താണ്? അകാരാന്തത്തിന് ഈപ്പ് വരണമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണോ പ്രയോഗം, അതനുസരിച്ച് നമുക്ക് ഈ വിഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഇന്നതുകൊണ്ട് വന്നു എന്ന് സമാധാനിക്കാനേ പറ്റും. പിന്നെ ഇതിനൊക്കെ നിഷേധിക്കുന്നതിന് കുറേ സൂത്രങ്ങളുണ്ട്, അതുകൊണ്ട്. പിന്നെ രണ്ടു തരത്തിൽ വരും, പുമ്മത്വം വരും ചിലയിടത്ത്, ഹ്രസ്വം വരും. അപ്പോ അതും പ്രശ്നമാണ്. പഞ്ചഗു എന്ന് പറയുന്നത് ഹ്രസ്വം എന്നാണ് ആശയം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പഞ്ചശാലാപ്രിയ. അവിടെ എന്താ സംഭവിച്ചത്? പഞ്ചശാലാപ്രിയ എന്നുള്ളത് അവിടെ എന്താ സംഭവിച്ചത്? പ്രിയ എന്നുള്ളത്, പ്രിയ എന്നുള്ള എങ്ങനെ പ്രിയെന്നായി? ഗോസ്ത്രീ ഉപസർജന ഹ്രസ്വം വന്നാണ് ആശയം. പൂർവശാലാപ്രിയ എന്നുള്ളത് പൂർവശാലാപ്രിയ. അവിടെ പൂർവ എന്നുള്ളത് എങ്ങനെ വന്നു? അവിടെ എന്ത് സംഭവിച്ചു? അവിടെ പുമ്മത്വം വന്നു. എന്നാൽ ഈ പുമ്മത്വം വരുന്നതിന് ഉപസർജന സംജ്ഞ വേണം. ഉപസർജന സംജ്ഞ വന്നു കഴിഞ്ഞാൽ ഗോസ്ത്രീ ഒരു ഉപസർജനസി പ്രകാരം എന്തുവരും? ഹ്രസ്വം വരും. അപ്പൊ ഉപസർജന സംജ്ഞ വരുന്നതിന് അവിടെ പറഞ്ഞിരുന്നു ഏകവിഭക്തിജ ദേവഖ്യാഹ പുത്ര. എങ്ങനെ വരും ഷഷ്ടി സമാസം വന്നു കഴിഞ്ഞാൽ? ദേവകീ പുത്ര എന്നൊരു, ദേവകി പുത്ര എന്നൊരു. അതാ വ്യാകരണം പഠിക്കാതിരുന്നെങ്കിൽ ഒരു സംശയം ഇല്ലായിരുന്നു. പഠിച്ചു കഴിഞ്ഞാൽ സംശയം വരും. കാരണം ഏകവിഭക്തിജ പൂർവ്വനിപാതേ, വിഗ്രഹത്തിൽ നിയത വിഭക്തി ഉള്ളതിന് എന്തുവരും? ഉപസനസഞ്ജം വരും. ഉപസർജനം വന്നു കഴിഞ്ഞാൽ എന്തരും? ഗോസ്ത്രീ ഒരു ഉപസർജനസ്യ വർഷം വരും. കാരണം ദേവകീ പുത്ര എന്ന് പറയുന്നിടത്ത് നിയതഭക്തി ഏതിനാണുള്ളത്? അപ്പൊ അതിനെന്ത് സഞ്ജം വരും? ഉപസർജനം വന്നു കഴിഞ്ഞാൽ ഗോസ്ത്രീ ഒരു ഉപസർജനസ്യ പ്രകാരം വരണ്ടേ? ആ അവിടെ പറയും എന്താണ്? ഏകോഭക്തി ഏകോഭക്തിജ പിപ്പല്യാർത്ഥം അർദ്ധപിപ്പലി ദീർഘമാണോ? അർദ്ധപിപ്പലി ദീർഘമല്ല, അർദ്ധപിപ്പലി ഷഷ്ടി വിഭക്തിയെ അതിന് അപവദിച്ചു. ഷഷ്ടിയന്തത്തിന് അത് ഏകോഭക്തു അഷ്ടിയന്ത വചനം അവിടെ വന്നില്ലേ? പിപ്പല്യാർത്ഥം എന്ന് പറയുന്നിടത്ത് പറഞ്ഞു ഷഷ്ടിയിലാണ് വിഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ വരാൻ പാടില്ല. അപ്പോ ദീർഘം തന്നെ ആയിരിക്കും. എങ്ങനെ? ഏകവിഭക്തോ ഏകവിഭക്തിജ അപൂർവ നിപാത എന്ന് പറയുന്നിടത്ത് ഏകവിഭക്തോ ആ ഷഷ്ടി എന്നൂടെ പറയണം. ഷഷ്ടിന്തത്തിന് എന്താണ് ഉപസർജന സഞ്ജ വരത്തില്ല. അപ്പൊ അവിടെ ഉപസർജന സഞ്ജോദിനെ ഉത്സവം വരുന്നില്ല. അങ്ങനെ വരുന്നു. അപ്പൊ ഇതെല്ലാം ഓർത്തിരിക്കണം. അപ്പോ രാജകുമാരി പുത്ര വരുന്നു. രാജകുമാരി പുത്ര അവിടെ രാജകുമാരി വിശേഷം പുത്രശബ്ദം വന്നു. അപ്പോൾ അവിടെ രണ്ടാമത്തെ സമാസം രാജകുമാരിയാ പുത്ര അവിടെയും എന്തുവരും? ഷഷ്ടി വിഭക്തി. അവിടെയും അതെ വർഷം വരേണ്ടതാണ്. ഏക വിഭക്തിജ അപൂർവ നിപാത പിന്നെ ഗോസ്ത്രീയോ ഉപസർജനസ്യ പ്രകാരം. പക്ഷെ അവിടെയും വരത്തില്ല. ദേവിഭക്തിയാണെങ്കിലും അതെന്താണ്? ഷഷ്ടിയന്തമാണ്. ഇങ്ങനെയൊക്കെ വരുന്നിടത്ത് പിന്നെ സംശയം വരും. ഇവിടെ ഹർസവും വരുമോ? ഉപസർജന സഞ്ജം വരും. ഉപസർജന സഞ്ജം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഗോസ്ത്രീയോര് ഉപസർജനസ്യ ഉപസർജനത്തിന് വർഷം വരും. പിന്നെ അതിന് വേറെ നിയമമുണ്ട്. എന്താണ് അത്? ഉത്തരപദത്തിനെ വരത്തുള്ളൂ. അങ്ങനെ വർഷവും വന്നാലും ഇടയ്ക്കിരിക്കുന്നതിന് വരത്തില്ല. അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. അമൃതാനന്ദമയി മഠം വർഷത്തി എഴുതോ ദീർഘത്തി എഴുതോ? അമൃതാനന്ദമയി മഠം എന്ന് എഴുതിയാ പോരി. എന്താ കുഴപ്പം? വിഗ്രഹിക്കുന്ന എങ്ങനെ വിഗ്രഹിക്കും? അമൃതാനന്ദമയ്യാഹമഠം ഷഷ്ടി വരും. അപ്പോ അവിടെ ദീർഘമേ വരത്തുള്ളൂ, വർഷം വരത്തില്ല. അപ്പൊ ഇത് പിന്നെ ഇനി പുമ്മത്വം വരുന്ന ഭാഗങ്ങളുണ്ട്. അവിടേക്ക് നമ്മൾ വന്നില്ല, അത് വരുമ്പോൾ അത് ചർച്ച ചെയ്യും. അപ്പൊ ഈ ശബ്ദങ്ങളെല്ലാം ഇങ്ങനെ പരിചയം കൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. സൂത്രം കൊണ്ട് മാത്രം പറ്റില്ല. കാരണം ആ പദങ്ങൾ എങ്ങനെ പ്രയോഗിച്ചു എന്നുള്ളത് ത്രികടു എന്താണ് പഞ്ചമൂലി ത്രിഫല ഇതങ്ങനെ മൂന്ന് വിധത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. ഇവിടുത്തെ നമസ്കാരലിംഗം, ഇവിടുത്തെ സ്ത്രീലിംഗത്തിൽ ടാപ്പ്, ഇവിടുത്തെ സ്ത്രീലിംഗത്തിൽ നീപ്പ്. അപ്പൊ ആ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ ഇതാണ് ഈപ്പ് വന്ന് ദിഗോഹോ സൂത്രപ്രകാരം ഈപ്പ് വന്നു. ടാപ്പ് വന്നത് അജാദ്യത ഷ്ടാപ്പ്, അത് ആകൃതി ഗണമായുണ്ട്, അറിയപ്പെടുത്തിയുണ്ട്. വേറൊടുത്ത് സ നമുസകം തൃക്കടു, തൃക്കടു അത് ഉകാര ഇകാരാന്തങ്ങൾ കർശനമായി കണ്ടുകഴിഞ്ഞാൽ മനസ്സിലായിക്കോണം അത് ഒന്നുകിൽ അവ്യയമായിരിക്കും അല്ലെങ്കിൽ നമുസമായിരിക്കും. അവിടെ വിസർഗം എഴുതി ചേർക്കാൻ പോകരുത്, പ്രിന്റിംഗ് മിസ്റ്റേക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അബദ്ധം ചെയ്യരുത്. പർശുവ നമുസക പ്രാതിപതി സിപ്രകാര ഹ്രസ്വം വരുന്നതാണ്. സമോർ നമുസക ലുക്ക് വിളിക്കണം, അകാരാന്തമാണെങ്കിൽ അതോ അം അല്ലെങ്കിൽ സമോർ നമുസക ലുക്ക് അങ്ങനെ വരും. പിന്നെ ഇവിടെ തന്നെ അതിനാണ് മറ്റ് ഉദാഹരണങ്ങളൂടെ പറഞ്ഞത്, പഞ്ചസു കപാലേഷു സംസ്കൃത പുരോഡാശ പഞ്ച കപാല എന്ന് വന്നു. അവിടെ പഞ്ചകപാലൊന്നുണ്ടാവരാത്തത് എന്താ വരാത്ത പഞ്ചഗവെന്ന് വന്നതുപോലെ പഞ്ചകപാലം എന്നൊന്നുകൂടി അവിടെ സമാഹാരമല്ല, പക്ഷേ ദിഗുവാണ്, മനസ്സിലായോ? ദിഗുവാണ് സംഖ്യാപൂർവത്തിലുണ്ട്, പക്ഷെ സമാഹാരമല്ല. അപ്പൊ ദിഗു ആയാൽ പോരാ, ദിഗുവിൽ സമാഹാരമാണെങ്കിൽ എന്തോ ഒരു നമുസകം വരത്തുള്ളൂ. അല്ലെങ്കിൽ പൊതുവെയുള്ള നിയമമാണ് എന്ത്? ഇവിടെ എല്ലാം പൊതു നിയമം എന്താണ് ലിംഗത്തെ നിശ്ചയിക്കുന്നതിന്? പർവത് ലിംഗം ദന്തു തത്പുരുഷയോഹോ, അതാണ് പൊതു നിയമം. പരപദത്തിന്റെ ലിംഗമേതോ അത് ഉപയോഗിച്ചോളൂ. പക്ഷെ അതിന്റെ അപവാദമായിട്ടാണ് ഈ പറയുന്ന നിയമങ്ങളൊക്കെ. ദിഗോഹോ അങ്ങീപ്പ് വരുന്നതും അകാര അന്ത ഉത്തരപഥ ദിഗു സ്ത്രീയാം ഇഷ്ട പറയുന്നതും അജാദ്യഷ്ടാപ്പ് വരുന്നതും സ നമുസകം വരുന്നതും എല്ലാം വരുന്നതാണ്. ഇനി പലതും നിഷേധിക്കുന്നു, വിധിക്കുന്ന സൂത്രങ്ങൾ ഇനിയുമുണ്ട്. അപ്പൊ അത് നമ്മൾ പറയും. ലിംഗം അശിഷ്യം ലോകസിദ്ധത്വ ലിംഗസ്യ, ലിംഗത്തെ പ്രത്യേകിച്ച് ഉപദേശിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ പരവലിംഗം ദ്വത്വപുരുഷയോഹമെന്നോ അജാതിഷ്ടാപ്പെന്നോ ദിക്കോഹോ ഒന്നും പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അത് ലോകസിദ്ധമാണ്. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നും ഒരുപാട് അപവാദങ്ങളും മിതിയും നിഷേധവും ബഹളവും വരും, നിഷേധം വരും. ഇതൊക്കെ കൊണ്ടേ തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് ലോകസിദ്ധമാണ് എന്ന് ലിംഗത്തെ മനസ്സിലാക്കുക, അതനുസരിച്ച് കാര്യം മനസ്സിലാക്കുക, പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പഞ്ചഗു, ഇവിടെ പഞ്ചഗവെന്നും ഒന്നു, പക്ഷെ പഞ്ചഗുവിൽ നമസം വരത്തില്ല. എന്തുകൊണ്ട്? സമാഹാരമല്ല. അവിടെ വിഗ്രഹിച്ചത് എങ്ങനെയാണ്? പഞ്ചഭി ഗോപി ക്രീത അർഹിയ ഠക്ക് വന്നു, അനാർഹിയ പ്രത്യം വന്നു, ലുക്ക് വന്നു. അപ്പൊ പിന്നെ അവിടെ സമാഹാരമല്ലാത്തോണ്ട് പുലിംഗം തന്നെ വന്നു. പരവലിംഗം ദന്തു തത്പുരുഷവും വരുന്നു. പിന്നെ ഇതൊന്നും അല്ലാതെ വിശേഷങ്ങൾക്കനുസരിച്ച് വിശേഷണങ്ങൾ മാറി വരാം, അങ്ങനെയും വരാം. സന്നപുംസകം വന്നതിനെ പിന്നെ അത് വരില്ലോ. സന്നപുംസകം വന്നതിനെ പിന്നെ വിശേഷണത്തിനും വിശേഷത്തിനും തമ്മിലുള്ള വ്യത്യാസം വരില്ല. അങ്ങനെ വിശേഷ വിധിയായിട്ടുള്ളടത്ത് വരത്തില്ല, അതിനെയൊക്കെ ഇതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ആയതുകൊണ്ട് അത് ഏക ആണല്ലോ, അതിന് ഏകവത്വം ഉണ്ടല്ലോ, അതിനും മാറാൻ പറ്റില്ല. ഏകവത്വം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഏകവചനത്തിലെ പ്രയോഗിക്കാവൂ, വിശേഷിക്കും ഏത് വചനത്തിലായാലും ശരി. അത് ഏകവചനത്തിലെ പ്രയോഗിക്കാവും. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നോക്കേണ്ട ഇതാണ് മുമ്പിൽ സംഖ്യയാണോ നോക്കണം. സമസ്ത പദമാണെങ്കിൽ മുമ്പിൽ സംഖ്യയാണോ, അതാണ് ആദ്യം നോക്കേണ്ടത്. സംഖ്യയാണെങ്കിൽ അതിനനുസരിച്ചാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ കൂടുതൽ ഇവിടെയൊക്കെ വരുന്നത് ഉദാഹരണത്തിലെ ഗോശബ്ദമാണ് വരുന്നത്. കാരണം ഇന്നത്തെ മൊബൈലിന്റെ സ്ഥാനത്തായിരുന്നു പണ്ട് ഗോ. അതില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല മനുഷ്യന്. അതുകൊണ്ട് വ്യവഹാരത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഗോയാണ്. അതുകൊണ്ടാണ് ഇതെല്ലായിടത്തും ഈ ഗോ വരുന്നത്. ഉദാഹരണത്തിലെല്ലാം സർവസാധാരണമായിരുന്നു. അപ്പോൾ ഇത്രയും കൊണ്ട് തദ്ധാർത്ഥ ഉത്തരവത സമാഹാരേച്ച എന്ന് പറയുന്നതിന് ദിക് സംഖ്യ രണ്ടിൻ്റെ ഉദാഹരണങ്ങൾ തദ്ധാർത്ഥത്തിൽ ഉത്തരപദം പരമിരിക്കുമ്പോൾ സമാഹാരത്ത് ദിക്ഷു സമാഹാരോ നാസ്തി അനഭിദാന സിദ്ധാന്തമൂതി പറഞ്ഞിട്ടുണ്ട്. ദിക്പൂർവമായിട്ട് സമാഹാരം വരത്തില്ല. അനഭിദാന അതിൻ്റെ പ്രയോഗമില്ല, ശിഷ്ടപ്രയോഗം ഇല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കണ്ട. അങ്ങനത്തെ വാക്ക് കണ്ടാൽ അതെല്ലാം സർവനാമങ്ങളാണെന്ന് പറയേണ്ടി വരും. പൂർവോത്തരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? പൂർവോത്തരം എന്നെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞല്ലോ, പൂർവസൂത്രം എന്നൊക്കെ പറയുമ്പോൾ അതെന്തായി? കാലവാചക ശബ്ദമായി. ദിഗ്വാചക ശബ്ദമല്ല. ആദ്യം തന്നെ പറഞ്ഞു പൂർവസൂത്രം എന്നെല്ലാം പറയുന്നത് കാലവാചക ശബ്ദമായിട്ട് സമാസങ്ങൾ വരാം, പക്ഷെ സമാഹാരം വരത്തില്ല എന്നാ പറയും ദിക്കുമായിട്ട്. അങ്ങനെ വരത്തില്ല. സമാഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, തത്പുരുഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. ദ്വിവചനത്തിൽ ഉപയോഗിക്കണം അല്ലേ? പൂർവോത്തരേ എവിടെ? അത് ഏത് എന്തർത്ഥത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് പിന്നെ ദ്വന്ദ്വത്തിൽ ഉപയോഗിക്കാം. രണ്ടിനെ പറയുകയാണെങ്കിൽ പൂർവോത്തരവും പൂർവോത്തരേ അല്ലേ? ആ പൂർവോത്തരേ അതൊക്കെ എങ്ങനെ? അത് വിശേഷണമായിട്ടൊക്കെ ഉപയോഗിക്കുന്നതല്ലേ. അപ്പൊ എങ്ങനെയൊന്നും ചോദിക്കാം. സമാഹാരം മാത്രം പാടില്ല. പൂർവപദം ദിഗ്വാചകമായിട്ട് വരുന്ന സമാഹാരം, അതായത് ഇപ്പൊ പൂർവം എന്ന് പറയുന്ന ദിക്. അപ്പോ പൂർവേഷാം ഫലാനാം സമാഹാര സമാസം വരത്തില്ല. പൂർവദിക്കിലുള്ള ഫലങ്ങളുടെ സമൂഹം അങ്ങനെ അങ്ങനെ പ്രയോഗിക്കാറില്ല. അനഭിദാനാത് സമാഹാരത്തിൽ പ്രയോഗിക്കത്തില്ല. വാക്യം പ്രയോഗിക്കാം, സമാസം പാടില്ലെന്നേ ഉള്ളൂ. വാക്യം പ്രയോഗിക്കുന്നത് തെറ്റല്ല, സമാസം പ്രയോഗിക്കാൻ പാടില്ല.